പിന്നെ ജീവിത സത്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കാത്തവർ കഥകൾ സൃഷ്ടിച്ച് ആശ്വാസം നടത്തുന്നു. അത്ഭുതമുണ്ട് നേട്ടമുള്ളവർ എന്നും അത്ഭുതങ്ങൾ സത്യമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുവിന്റെ കാലത്ത് ഇത്രയേറെ അത്ഭുതങ്ങൾ നടക്കാൻ കഴിയും. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് മനസ്സ് വിഭ്രാന്തി എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുന്നത്, ഒരു ഇമോഷണൽ വൈകാരികമായ കാഴ്ചപ്പാടാണ്. സാധാരണഗതിയിലുള്ള ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്നത് ഒരു വശം മാത്രമേ ആവുന്നുള്ളൂ, ഇമോഷണൽ വൈകാരികമായ അപ്രോച്ച്. ഇമോഷണൽ ഇപ്പം അനുകമ്പ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ അതിനോടൊരു വൈകാരികമായ സമീപനമാകാം. അങ്ങനെയും നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. പിന്നെ എന്താണ് ഇന്റലക്ച്വലായിട്ടുള്ള ബൗദ്ധികമായ ഒരു സമീപനം എന്നുവെച്ചാൽ അതിനെ വിശകലനം ചെയ്ത് തിരിച്ചറിവെന്ന് പറയുന്ന അവിടെ ഉണ്ടാകത്തുള്ളൂ. ഒരു ഇമോഷണലായി വൈകാരികമായി അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ നമുക്കവിടെ തിരിച്ചറിവുണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് അനുകമ്പയെ സംബന്ധിച്ച് നമുക്കും ചില നിലപാടുകളുണ്ടാകും, വൈകാരികമായ നിലപാടുകൾ. പിന്നെ മറ്റൊന്ന് വരുന്നത് പ്രധാനമായി വരുന്ന കാര്യങ്ങളാണ്, സാധാരണ ഏത് വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് ഇമോഷണൽ, മറ്റൊന്ന് ഇന്റലക്ച്വൽ, മറ്റൊന്ന് പ്രാക്ടിക്കൽ. പിന്നെ ഇതിൻ്റെ വകഭേദങ്ങളുണ്ടാകും ഒരുപാട്. ഓരോ വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ വകഭേദങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യലി ഉള്ള അപ്രോച്ച്, എഡ്യൂക്കേഷനലായിട്ടുള്ള അപ്രോച്ച്, എക്കണോമിക്കലായിട്ടുള്ള അപ്രോച്ച്, ഇങ്ങനെ നിരവധി ബ്രാഞ്ചുകൾ ഒരു വിഷയത്തെ സംബന്ധിച്ച്, സൈക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ച്. അപ്പോൾ പ്രധാനമായി വരുന്ന ഈ മൂന്നാണ്, ബാക്കിയെല്ലാം ഇതിൻ്റെ വകഭേദങ്ങളായിട്ട് വരും. ഒന്ന് ഇമോഷണലായിട്ടുള്ള സമീപനം, വൈകാരികമായ, മറ്റൊന്ന് എന്താണ് ഇന്റലക്ച്വലായിട്ടുള്ള ബൗദ്ധികമായ സമീപനം, മറ്റൊന്ന് പ്രാക്ടിക്കലായിട്ടുള്ള സമീപനം. ഇത് മൂന്നും യോജിച്ചു വന്നാലേ ഒരു കാര്യത്തെ നമുക്ക് ശരിയായ രീതി അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഒരു വിഷയത്തെ മൂന്ന് യോജിച്ചു വരണം, മൂന്നിന് സ്ഥാനമുണ്ട്. ഒന്നിന് മാത്രം നമ്മൾ അമിത പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രാക്ടിക്കലാണ്, പക്ഷെ ഇന്റലക്ച്വൽ അല്ല. അപ്പം നമുക്ക് ആ തിരിച്ചറിവ് നഷ്ടപ്പെടും. നമ്മുടെ പ്രാക്ടിക്കാലിറ്റി എന്നൊരു പ്രായോഗികതയിൽ വീഴ്ച പോലും. പിന്നെ നമ്മൾ വളരെ ഇന്റലക്ച്വലാണ്, പിന്നെ വളരെ പ്രായോഗികമാണ്, പക്ഷെ നമുക്ക് ആ ഇമോഷണലായിട്ടുള്ള ഒരു ഭാഗമില്ല, തീരെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അത് വളരെ ഡ്രൈ ആയി പോകും, ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ അത് അതിനൊരു ജീവനില്ലാത്ത പോലെ ആയി പോകും. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വരണം, അനുകമ്പയെ സംബന്ധിച്ചാലും ശരി, നമ്മൾ ഏത് വിഷയത്തെ സംബന്ധിച്ചാലും. ഇപ്പോൾ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അമ്മയ്ക്ക് കുട്ടിയോടുള്ള ആ വികാരം എന്ന് പറയുന്ന ഇമോഷണലാണ്. അത് മറ്റെന്തിനും ഒരു ഇമോഷണലാണ്, പക്ഷെ ഒരു ഇമോഷണലായിട്ടുള്ള ബന്ധം മാത്രം കൊണ്ട് ഒരു അമ്മയ്ക്ക് കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. ഇമോഷണലാണ്, ഒരു വൈകാരികമാണ് ബന്ധം. പക്ഷേ കുട്ടിയെ ശരിക്ക് വളർത്തി എടുക്കണമെന്നെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു ഇന്റലക്ച്വലും പ്രാക്ടിക്കലുമായിട്ടുള്ള ഒരു അപ്രോച്ച് വേണം. എൻ്റെ ഒരു പതിയുകൾ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് കാണുന്ന സംഭവമാണ്. ഞാനായിട്ട് പരിചയമായതിന് ശേഷമാണ് അയാൾ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച് അയാൾക്കൊരു കുട്ടിയുണ്ടായി, ആദ്യത്തെ കുഞ്ഞ്. അപ്പോൾ രാത്രി ഈ കുഞ്ഞ് അമ്മയുടെ അടുത്ത് കിടന്നു. രാവിലെ നോക്കുമ്പോൾ കുഞ്ഞ് കിടക്കയിൽ മരിച്ചു കിടക്കുന്നു. അത് ഒരുപാട് കുറച്ച് വിവാദമൊക്കെ ആയതാണ്. അപ്പോൾ ഈ കുട്ടി എങ്ങനെ മരിച്ചു? കുട്ടിയെ അമ്മ എന്തിന് കട്ടിലിൽ തന്നെ കിടത്തി? അതാ വൈകാരിക ബന്ധമാണ്, ആദ്യത്തെ കുഞ്ഞാണ്. അപ്പോൾ അതിനെ പിരിഞ്ഞിരിക്കാൻ അമ്മയ്ക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ് ആ വൈകാരിക ബന്ധം കൊണ്ടാണ്. അപ്പം അനുകമ്പ എന്ന് പറയുന്ന അതാണെന്ന് ചോദിച്ചാൽ അത് അനുകമ്പയാണ്, ആ വൈകാരിക ബന്ധം. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങൾ പലയിടത്തും ഒരു നിയമമുണ്ട്. അങ്ങനെ ജനിച്ച ഒരു ചെറിയ കുഞ്ഞിനെ ഒരമ്മ കിടക്കയിൽ തനിക്കൊപ്പം കിടത്തി കഴിഞ്ഞാൽ അവിടെ പോലീസ് കേസെടുക്കും. അവിടെ ഈ കുട്ടികളെ നോക്കാൻ ആയമാരുണ്ട്. ഇവർ കംപ്ലയിൻ്റ് ചെയ്താൽ മതി, ഇവർ കംപ്ലയിൻ്റ് ചെയ്യണം. കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആയയ്ക്കും ആയയും പ്രോസിക്യൂട്ട് ചെയ്യും, അവരും ജയിലിൽ പോകണം. അവരും പ്രോസിക്യൂഷന് വിധേയമാകുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ശിക്ഷിക്കും, ജയിലിലും ചിലപ്പോൾ പോയി കിടക്കേണ്ടി. ഒരു കുട്ടിയെ അടുത്ത് കിടത്തുന്നത് അവിടെ കുറ്റകരമാണ്. ഇപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ കുട്ടിയെ അടുത്ത് ഒരു തൊട്ടിൽ കിടത്തി ഉണ്ടാക്കി അതിൽ കിടത്തി ഉറങ്ങാവും അമ്മ. നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഈ കാര്യം അറിയത്തുകൂടിയില്ല, ഇങ്ങനെ ഒരു നിയമം ലോകത്തുണ്ടെന്ന് എത്ര പേർ പറയും. ഞാൻ ഈ പറഞ്ഞ കഥയല്ല, രണ്ടു വർഷം കൊണ്ട് സംഭവിച്ചാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇപ്പം എന്തായിരിക്കും സംഭവിച്ചത് രാത്രി? എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് കൃത്യമായി അറിയത്തില്ലേ. ഇപ്പം സംഭവിച്ച ചോക്കിങ്, ശ്വാസം മുട്ടൽ ആ കുട്ടിക്ക് സംഭവിച്ചു. ഒരുപക്ഷെ അമ്മയുടെ സാരിയുടെ തുമ്പങ്ങാനും കുട്ടിയുടെ കഴുത്തിൽ ചുറ്റി വലിഞ്ഞതാകാം. ഉറക്കത്തിൽ അമ്മ അറിയുന്നു, അല്ലെങ്കിൽ കൈ തന്നെ പോയി അമർന്നതും ആകാം. ചെറിയ കുഞ്ഞാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഏതോ രീതിയിൽ അതിൻ്റെ കഴുത്ത് മുറി. അമ്മ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണല്ല, ചെയ്തത് എന്തുകൊണ്ട്? കുഞ്ഞിനെ അമ്മയുടെ ചൂട് കെട്ടിക്കിടന്നുറങ്ങണം എന്നുള്ള ഒരു വാശി കൊണ്ട്, വളരെ വൈകാരികമായ അനുകമ്പ കൊണ്ട് തന്നെ അത് ചെയ്തത്. ചെയ്തത് അനുകമ്പ കൊണ്ടാണ്. അപ്പോൾ അത് ഇമോഷണലായ ഒരു അപ്രോച്ചാണ്. പക്ഷേ വിദേശത്ത് എന്തുകൊണ്ടങ്ങനെ അവർ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു? കുട്ടിയെ അമ്മ അടുത്ത് കിടത്തുന്നു എന്ന് അച്ഛന് കംപ്ലയിൻ്റ് ചെയ്യാം, അച്ഛൻ അടുത്ത് കിടത്തുകയാണെങ്കിൽ അമ്മയ്ക്ക് കംപ്ലയിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആയിക്ക് കംപ്ലയിൻ്റ് ചെയ്യാം. പലയിടത്തും CCTV കുഞ്ഞ് കിടക്കുന്നിടത്ത് വയ്ക്കണമെന്ന് തന്നെ നിയമമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ടോർച്ചറിങ് ഉണ്ടാകുന്നുണ്ടോ, പീഡനം സംഭവിക്കുന്നുണ്ടോ എന്നറിയാം. അങ്ങനെ വരെ നിയമങ്ങളുണ്ട്. അപ്പോൾ അവരെന്തുകൊണ്ട് അങ്ങനെ നിയമങ്ങളുണ്ടാക്കുന്നു, പെരുമാറുന്നു, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? കുഞ്ഞടത്തിയ കുഞ്ഞു മരിച്ചു പോകും. നമുക്ക് കേവലം ഇമോഷണലായിട്ട് ആ ബന്ധത്തെ നമ്മൾ കണക്കിലാക്കുന്നുള്ളൂ. അവരങ്ങനെയല്ല, കുറച്ച് ഇന്റലക്ച്വലായിട്ടും അതിനെ ചിന്തിക്കുന്നു, പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കുന്നു. അപ്പം അവർക്കറിയാം, അവർ പഠനങ്ങൾ നടത്തുന്നു. എവിടെയെങ്കിലും ഒരു കുട്ടിക്ക് അവിടെ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ, പോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റൂ. നടത്തി കഴിയുമ്പോൾ അത് കൃത്യമായി കണ്ടുപിടിക്കും, ഇന്നതാ സംഭവിച്ചു, ശ്വാസം മുട്ടലാണ്. അവർ മാതാപിതാക്കളെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ സംഗതി പുറത്തു വരും. അടുത്തവരെന്താ ചെയ്യുന്നത്? അവർ നിയമം ഉണ്ടാക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു മരണം സംഭവിക്കാൻ പാടില്ല. ഇവിടെ ഇപ്പം 3-4 വർഷമാവും ഈ സംഭവം നടന്നിട്ട്. ഇവിടെ എത്ര പേര് അറിഞ്ഞത്? ആരെങ്കിലും ഇവിടെ നിയമം ഉണ്ടാക്കിയ? അപ്പൊ ഈ ഇന്റലക്ച്വൽ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് രണ്ടും ചേർന്നിരിക്കും, ഒരുമിച്ചിരിക്കും. അങ്ങനെ ഒരു സമീപനം നമുക്ക് ആവശ്യം. നമ്മളെല്ലാ കാര്യങ്ങളും എങ്ങനെയാ, ഈ അനുകമ്പ എന്ന് പറയുന്ന വിഷയത്തെ തന്നെ വളരെ ഇമോഷണലായിട്ട് ഉപയോഗിക്കും. ഒന്നിനെ കൊല്ലാൻ പാടില്ല, അത് കൂടുതൽ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ അതൊരു ഫോബിയാണ്. ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാനസിക രോഗമാണ്. ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആശയം നിങ്ങളുടെ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇരിക്കാനും നിൽക്കാനും നടക്കുന്നതിനും എല്ലാം മനസ്സിൽ ഭയം വരും. ഏതെങ്കിലും പ്രാണി ചത്തുപോയാലും വൈകാരികമായി അതിനെ സമീപിക്കുന്നുണ്ടാണ്. ഒരു വിഷയങ്ങളെയും അങ്ങനെ കേവല വൈകാരികമായി സമീപിക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് എന്താണ്? വൈകാരികമായ സമീപനമാണ് ഏറ്റവും കേമം. തിരിച്ചറിയാൻ വയ്യാത്തതാണ്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ അതിവൈകാരികത, ഇത് വലിയ എന്താണ്, നമ്മളത് തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അനുകമ്പ എന്ന് പറയുന്നത് കേവലം ഒരു വൈകാരികമായ രീതിയിൽ മാത്രം കാണേണ്ടതൊന്നല്ല. മൊത്തം ആധ്യാത്മികത അങ്ങനെ തന്നെ. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനകത്ത് എന്ത് വേണം? കുറച്ച് ഇന്റലക്ച്വലായി ചിന്തിക്കുമ്പോൾ നമ്മൾ അതിവൈകാരികതയ്ക്ക് അടിമപ്പെടത്തില്ല. ഈ ഫോബിയോയ്ക്ക് അത് മാനസിക പ്രശ്നമായി മാറത്തില്ല. നല്ല കാര്യത്തിനിറങ്ങിയിട്ട് ഈ അത്ഭുതങ്ങളെന്നൊക്കെ പറയുന്നിടത്ത് എന്താണ്? ആത്മീയതയെ കേവലം അതിവൈകാരികതയിലൂടെ മാത്രം കാണാൻ ശ്രമിക്കുമ്പോഴാണ്, അവിടെയാണ് നമുക്ക് ഈ അത്ഭുതങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും അതിലൂടെ ജനങ്ങളെ ആകർഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. വൈകാരിക ഭാവം തെറ്റെന്നുള്ളതല്ല, അമ്മയ്ക്ക് കുഞ്ഞിനോട് വൈകാരിക ഭാവം തന്നെ വേണം. അതില്ലാതിരിക്കാൻ പറ്റില്ല. അത് ഇമോഷണലാണ് ആ ബന്ധം. പക്ഷേ അവിടെ ഈ രണ്ട് ഭാഗമില്ലെങ്കിൽ, അപ്പോൾ അവിടെ നിയമം ഉണ്ടാക്കി വെച്ച് അവർ, അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം അവർ നമ്മളെക്കാളും എത്ര മാത്രം പുരോഗതിയെ പ്രാപിച്ചിരിക്കുന്നു, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെക്കാളും. ഇത്തരം വിഷയങ്ങൾ നമ്മൾ വിചാരിക്കും അവരൊക്കെ അസാന്മാർഗീയ ജീവിതം നയിക്കുന്നവരും മോശക്കാരുമാണെന്നുള്ളതാണ്. പല വിഷയങ്ങളിലും അവരെ നമ്മളെക്കാളൊക്കെ വളരെ ഉയർന്ന സാന്മാർഗികത പുലർത്തുന്നവരാണ്. നമുക്കത് തിരിച്ചറിയത്തില്ല. നമ്മുടെ സാന്മാർഗികതയെന്ന് പറയുന്ന കപട സദാചാരമല്ല അവരുടെ. നമ്മുടെ സാന്മാർഗികത എന്ന് പറയുന്ന വെറും കപട സദാചാരതയാണ് നമ്മൾ സാന്മാർഗികത എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് പലപ്പോഴും ഞാൻ ഒരുപാട് പേരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അവര് വളരെ വളരെ അവരുടെ ബാഹ്യമായ വേഷവിധാനങ്ങളോ ഒക്കെ വെച്ചുകൊണ്ട് നമ്മളെ വിലയിരുത്തുന്നത് വലിയ അബദ്ധമാണ്. അവരുടെ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മളെക്കാളും വളരെ ഉയർന്ന നിലവാരമുള്ളതാണ്. പലപ്പോഴും പല വിഷയങ്ങൾ നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു അവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ കറങ്ങി കിടക്കുന്നു മോശക്കാരായതുകൊണ്ടെന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പൊട്ടന്മാര്. ഒരുപാട് വ്യത്യാസമാണ്. പിന്നെ അങ്ങനെ അല്ലാത്തവരെല്ലായിടത്തും ഉണ്ട്, ഇവിടെയുണ്ട് അവിടെയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ കപട സദാചാരം അവിടെ ഇല്ല. അത് ഇല്ല. അവരെന്തായാലും ശരി, അത് ഓപ്പണാണ്. അതിന് കാരണം എന്താണ്? അവർ നമ്മളെപ്പോലെ അത്രയും ഇമോഷണലല്ല, കുറച്ച് ഇന്റലക്ച്വലാണ്. അവിടെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവിടെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ അവരാണ് ഈ ഇവിടെ ഈ ആശ്രമങ്ങളിലൊക്കെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവരാണ്. നല്ല ഇന്റലക്ച്വലായ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി അവരടിച്ചു പൊളിച്ച് ജീവിക്കും. ഇമോഷണലായ ആൾക്കാർ എന്ത് ചെയ്യും, അവരിങ്ങനെ ഇന്ത്യയിലെ ഗുരുക്കന്മാരെ തേടി നടക്കും. അവരെ നമുക്ക് അങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എനിക്ക് നേരിട്ട് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, കഥ പറയുന്നതല്ല. അപ്പോൾ നമ്മൾ ഈ അനുകമ്പയെ സംബന്ധിച്ച് അങ്ങനെ ഒരു അതിവൈകാരികതയിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഫോബിയായി മാറും, മാനസിക പ്രശ്നമായി മാറും. അപ്പൊ ആധ്യാത്മികതയിൽ പിന്നെ വരുന്ന പലരെ കുറിച്ച് സാറിന് പറയാണ്, അവൻ ആത്മീയതയിൽ പോയി അവൻ എന്തൊക്കെ ചെയ്ത് അവന് വട്ടായെന്ന്. അതൊരിക്കലും ശരിയല്ല. ചിലർ പറയാം പ്രാണായാമം ചെയ്ത് വട്ടായി, ഒരിക്കലുമല്ല. കാരണം ഇവന് ഈ അതിവൈകാരികത എന്ന് പറയുന്നവൻ്റെ ബ്രെയിനിൻ്റെ ഒരു പ്രശ്നമാണ്. ആ ബ്രെയിനിൻ്റെ ഫംഗ്ഷനിന് വരുന്ന വ്യത്യാസമാണ് ഈ അതിവൈകാരികത. അത് വന്ന് ഈ ആധ്യാത്മിക രംഗത്തേക്ക് വരുമ്പോൾ അവനിങ്ങനെയുള്ള ഈ കൂടുതൽ കൂടുതൽ വൈകാരികതയിലേക്ക് പെടുന്തോറും അവൻ്റെ സമ്മതം തെറ്റും. അത് നേരത്തെ ഉള്ളത് കൂടുകയാണ്, ഇല്ലാത്തത് പുതുതായിട്ട് ഉണ്ടാകുന്നതല്ല. ഇമോഷണലായിട്ട് നിങ്ങളിങ്ങനെ പോയി പോയി പോയി പോയി അവസാനം പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാവും. അത് ആധ്യാത്മികതയല്ല എൻ്റെ ഉത്തരവാദി, അവൻ്റെ തന്നെ നേച്ചറാണ് അതിന് പ്രധാനമായി ഉത്തരവാദിയായിരിക്കും. അപ്പോൾ പിന്നെ വേറൊന്നുണ്ട്, നമ്മളിപ്പോൾ എല്ലാ മനുഷ്യരും ഞാനും നിങ്ങളും ഒക്കെ ചിലപ്പോൾ നമ്മളും എത്രയൊക്കെ പ്രാക്ടിക്കലും ഇൻ്റലക്ച്വലും ആയാലും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സംഗതി വിട്ടുപോകും, വൈകാരികതയിലേക്ക് വഴുതിപ്പോവും മനസ്സ്. അപ്പം അങ്ങനെ വന്നാൽ അതൊരു വീഴ്ച തന്നെയായിരിക്കും. അങ്ങനെ വൈകാരികമായ കേവല വൈകാരികതയിലേക്ക് മനസ്സ് പോയി കഴിഞ്ഞു അതൊരു വീഴ്ച തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് കരകയറുക എന്നുള്ളതല്ല വേറെ രക്ഷയെന്ന്. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇന്റലക്ച്വലായിരിക്കും. ഇതിനൊക്കെ തിരിച്ചറിയാനുള്ളൊരു ശേഷി നമ്മൾ ആർജിച്ചെടുക്കണം. അപ്പൊ ഒരു സ്വാമി എന്നോട് പറഞ്ഞു, ആരെന്ന് ഞാൻ പറയുന്നു, അപ്പോ ഞാൻ മറ്റേ സ്വാമിയെ കണ്ടപ്പം ഭയങ്കരമായി ആക്രോശിച്ച് അട്ടഹസിച്ച് അവനെ ഞാൻ അടിച്ച് നിലം പരിശാക്കി എന്ന് വെച്ചാൽ വാക്കുകൊണ്ട് അവനെ പരാജയപ്പെടുത്തി എന്നൊക്കെ എന്നോട് ഒരു റണ്ണിങ് കമൻട്രി ഒരു സ്വാമി എന്നോട് പറഞ്ഞു. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്കപ്പം മനസ്സിലായി എന്താണത്, ഇതെന്താണത്, എന്താണത്, ഇത് അതിവൈകാരികതയാണ്. പക്ഷെ ഈ ആളിതൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അവിടെ അയാളുടെ ഇന്റലക്ട് എന്ന് പറയുന്ന ഭാഗം ഒട്ടും പ്രവർത്തിക്കുന്നില്ല. അയാൾക്ക് പ്രശ്നങ്ങളുണ്ട്. അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, അയാളെ നിമ്പയിക്കുന്ന ആ മനുഷ്യൻ തന്നെയാ പ്രശ്നം. തന്റെ നിമ്പയിക്കുന്ന മനുഷ്യനാണ് തന്റെ പ്രശ്നം. അങ്ങനെ ആ പ്രശ്നത്തെ അയാൾക്ക് അയാൾ അഡ്രസ് ചെയ്യുന്ന എങ്ങനെ, അതിവൈകാരികതയിൽ ആക്രോശിച്ചിട്ടാണ്. എനിക്ക് ഈ കാര്യം കണ്ണു തുറന്നു പറയാൻ പറ്റില്ല, അത്ര ധൈര്യമില്ല, കണ്ണടച്ചോണ്ടേ പറയാൻ പറ്റും. അപ്പൊ ഈ ആക്രോശിക്കുന്ന ആൾക്ക് തന്റെ മുമ്പേക്കുന്ന വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയത്തില്ല. അവിടെ യാതൊരു വൈചാരികമായ പദ്ധതിയും ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ ബസ്റ്റ് ഔട്ട് ചെയ്യണം, പൊട്ടി പുറത്തു വരികയാണ്. തൻ്റെ ഉള്ളിലിരിക്കുന്ന വികാരങ്ങൾ, അതേ വികാരങ്ങൾ പുറത്തു വരാനൊരു ചാനലുണ്ട്. ആ ചാനലിൽ കൂടെ അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പെരുവെള്ളപ്പാച്ചിൽ പോലെ. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇയാൾക്കൊരു ആശ്വാസമാവും. അല്ലേ, നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ട് അത്യാവശ്യപ്പെട്ട് പോയിട്ട് വരുമ്പോൾ നമുക്കൊരു ആശ്വാസമില്ലേ, അതേ ആശ്വാസം തന്നെ ഇവിടെ. കാറിലൊക്കെ ഇരുന്ന് വളരെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബാത്റൂമിലൊക്കെ പോകണമെന്ന് ഒരു പെട്രോൾ പമ്പ് കണ്ട് പോയി എല്ലാം കഴിച്ചിട്ട് വരുമ്പോൾ എന്തൊരു ആശ്വാസമാണ്, കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിലോന്ന് തോന്നും. അതുപോലെ ഒരു ആശ്വാസമാണ് ഈ വ്യക്തി വേറൊരു വ്യക്തിയോട് ആക്രോശിക്കുമ്പോൾ അയാൾക്ക് മനസ്സിൽ വരുന്നത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇത് കൊണ്ട് എന്താ പ്രശ്നം, എന്താണ് പ്രശ്നത്തിനൊരിക്കലും ഇത് പരിഹാരമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത് ഇത് കേവലം വൈകാരികമായൊരു ഒരു സമീപനം മാത്രമാണ്. നമ്മുടെ പ്രശ്നം അതുകൊണ്ട് തീരത്തില്ല. തീരത്തില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ പ്രശ്നം എന്താവും, കൂടുതൽ രൂക്ഷമാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കൈയും ക്യാതും പിടിപെട്ടു പ്രശ്നങ്ങൾ. ഇതൊരു പരിഹാര മാർഗമല്ല. അപ്പൊ ഏത് കാര്യത്തെ സംബന്ധിച്ചായാലും ശരി, നമ്മൾക്ക് എന്താണോ ഒരു വൈകാരിക ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷെ അത് എന്താണ് ഇന്റലക്ച്വലായി അതിനെ നിയന്ത്രിക്കുകയും പ്രായോഗികമായി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയും വേണം. അപ്പൊ അനുകമ്പയെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ വൈകാരികമായി സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലത്തറയിൽ ചവിട്ടാൻ വയ്യാതെ വരും, ജീവിക്കാൻ വയ്യാതെ വരും. അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ, ഫോബിയ കൂടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഞാൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ജീവികൾക്ക് പ്രാണികൾക്ക് ഹാനിയാണ് ഒക്കെ ചത്തു. അതിന് പക്ഷെ ഞാൻ എന്ത് ചെയ്യാം, ആത്മഹത്യ ചെയ്തോളാം എന്ന് വിചാരിച്ച് പല വിഷയങ്ങളും ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്, മരിച്ചോളെ. വൈകാരികത കൂടുമ്പോൾ ആ വ്യക്തി സ്വയം ഒരു മാനസിക രോഗിയായി മാറും. പിന്നെ അനുകമ്പയ്ക്കൊക്കെ അപ്പുറം പോവും വിഷയം. ഒരു തരത്തിലുള്ള ബൗദ്ധികമായ കാഴ്ചപ്പാടും ഇല്ലാതെ രണ്ടും കൂടെ വേണം. ബൗദ്ധികമായ ഒരു നിലപാടും വേണം. നമ്മളിപ്പോ ഈ എന്താണ് ഒരു ഒരു വിഷയത്തിന്റെ പല ആസ്പെക്റ്റുകൾ പല പല കാഴ്ചപ്പാടുകളെ നമ്മൾ വിശകലനം ചെയ്യുന്നത് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനെ നമ്മൾക്ക് ജീവിതത്തിൽ ഇത് അടുത്ത പ്രായോഗികമാക്കാം, എവിടെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുകമ്പയിൽ പാളിച്ചകൾ വരുന്നത്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഉദാഹരണങ്ങളെടുത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, ചിന്തിച്ചതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാക്കുകയാണ്. വൈകാരികമായാണ് നമ്മൾ സമീപിക്കുന്നതെങ്കിൽ പിന്നെ ബാക്കി രണ്ടും നടക്കത്തില്ല. പിന്നെ ഈ അനുകമ്പ എന്ന് പറയുന്നൊരു അതിനൊരു വൈകാരികമായൊരു സൈഡും ഉണ്ട്, അതില്ല അതില്ലാതെ പറ്റത്തുമില്ല. പക്ഷെ മറ്റു രണ്ടും വിട്ടുകഴിഞ്ഞാൽ ഇത് മൂന്നും ചേരണം. അപ്പോൾ പ്രായോഗികമായി ഇതെങ്ങനെ സാധ്യമാകും, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു കൃഷിക്കാരനോട് നിങ്ങൾ ഒരു പീഡ എരമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞാൽ അത് അവനോടും പറയേണ്ടതാണ്, അവനും അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രായോഗിക സാഹചര്യങ്ങളിൽ അവനിതെങ്ങനെ ചെയ്യാൻ പറ്റും അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവന് കൃഷിപ്പണി ഉപേക്ഷിക്കേണ്ടി വരും. അവൻ കൃഷിപ്പണി ഉപേക്ഷിച്ചാൽ നമ്മൾ പട്ടിണി കിടക്കും. അതുകൂടെ ആലോചിക്കണം അല്ലേ, കൃഷി ചെയ്യുന്ന ആ പണി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സസ്യാഹാരിയായി ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. പിന്നെ സമൂഹം, സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം ഈ ഒരു ആശയത്തിന് വേണം. സമൂഹത്തിൻ്റെ അംഗീകാരം വേണമെങ്കിൽ സമൂഹത്തെ ബോധ്യപ്പെടുന്നതാണ് ഇത് എപ്പോ എവിടെ ഏതുവരെ ഇത് പ്രായോഗികമാകും. പ്രായോഗികത എന്ന് പറയുന്ന വളരെ പ്രായോഗികത എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് വലിയ ആശയങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, ഇത് പ്രായോഗികമായി എവിടെ എത്രമാത്രം നമുക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്. ഇപ്പൊ എല്ലാവർക്കും വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് ആശ്രമത്തിലോ എവിടെയെങ്കിലും പോയിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല അനുകമ്പ എന്ന് പറയുന്നു. അതൊരു പ്രായോഗികമായ ആശയമാണെങ്കിൽ സമൂഹത്തിൽ മുഴുവൻ അത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ സമൂഹത്തിൽ എപ്പോ ഏതുവരെ അത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. അതിനെക്കുറിച്ച് അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അതെങ്ങനെ പ്രായോഗികമായി ചെയ്യാൻ പറ്റും എന്നുള്ള ആ പ്രായോഗിക വശവും നമ്മൾ വിശദീകരിച്ചു കൊടുക്കും. അപ്പൊ ഇത് മൂന്നും, ഇത് ഒരു കാര്യത്തെ സംബന്ധിച്ചല്ല, ഏത് ആധ്യാത്മികമായ വിഷയങ്ങളായാലും ശരി ഭൗതികമായ വിഷയങ്ങളായാലും ശരി എല്ലാത്തിലും ഒരു വൈകാരിക സമപരമായൊരും ഭൗതികമായ ഒന്നും, പിന്നെ ഇത് പ്രായോഗികത, ഇത് മൂന്നും കൂടെ ചേർന്ന് വരുന്ന പ്രായോഗികത എല്ലാത്തിലും ഉണ്ട്. അത് നമ്മൾ വിശദീകരിക്കേണ്ടി വരും. നമ്മളത് വിശദീകരിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ വെറുതെ അനുകമ്പ അനുകമ്പ ഒരു വീടേറുമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലായില്ലെങ്കിൽ അവർ ധരിക്കുന്ന എന്താണ്, ഇതെന്തോ ഉട്ടോപ്യൻ ഐഡിയയാണ്. ഉട്ടോപ്യൻ ഐഡിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരിക്കലും നടക്കാൻ പോകാത്ത ഒരാശയം മാത്രമാണ് എന്നും ധരിക്കും. പക്ഷേ മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യുന്നു, അവരെല്ലാം അനുകമ്പയുടെ സൈഡിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ അവർക്കുണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഇത് ആവശ്യമാണ്, എല്ലാവർക്കും അവനവന്റെ ജീവൻ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അനുകമ്പ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം. അവനോട് അനുകമ്പയുണ്ട്, മറ്റുള്ളവരോട് അനുകമ്പയുണ്ട്. പക്ഷെ അവിടെ നമുക്കുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ പ്രായോഗികമായ ഭാഗം അതും വിശദീകരിച്ചു കൊടുക്കുന്നു. എന്താണ് ചോദിച്ചത്? എന്തിനാ വേണ്ടാത്ത കൂടുതലുണ്ടെന്ന് വിചാരിക്കുന്ന എന്താണ്? അതിനാ വേണ്ടാത്ത ഒരു സാധനം കൂടുതൽ വേണമെന്ന് വിചാരിക്കുന്ന എന്താ കാര്യം? എന്താ അതിനെ പ്രേരിപ്പിക്കുന്നത്? ഇപ്പൊ കഞ്ചാവ് വേണ്ടാത്ത ഒരു സാധനമാണ്, കൂടുതൽ വേണമെന്ന് നമ്മൾ ഇതിനെ ആഗ്രഹിക്കുന്നു. അങ്ങനെ പിന്നെ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിടേണ്ടി വരും, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിടേണ്ടി വരും കൂടുതലായി കഴിഞ്ഞു. അങ്ങനെ പരിഹരിക്കാൻ പറ്റും. അപ്പൊ അതിവൈകാരികത എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യൻ ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവൻ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല, അവന്റെ പ്രശ്നങ്ങൾ വഷളായി വഷളായി വരും. കൂടുതൽ കൂടുതൽ മോശമായി വരും. അവൻ തന്നെ തിരിച്ചറിയില്ല. അവസാനം ട്രാപ്പിൽ പെടുമ്പോഴാണ് അറിയുന്നത് പെട്ടുപോയല്ലോ. അപ്പോ അതിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, നമ്മൾ ചിന്തിക്കുകയും തിരിച്ചറിയുകയും വേണം. പല ആൾക്കാരും ഈ ആധ്യാത്മിക രംഗത്ത് തന്നെ ഇത് കേവലം ഒരു വൈകാരികമായ ജീവിതചര്യെന്ന് ധരിച്ച് ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്കൊരിക്കലും ഒരു തിരിച്ചറിവുണ്ടാകരുത്. അല്ല പറഞ്ഞല്ലോ, ഇപ്പൊ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ ഒന്ന്, പിന്നെ ജീവകാരുണ്യത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. ഇപ്പൊ മാംസ ഉത്പാദനത്തിന്റെ കാര്യം തന്നെ എടുക്കുക. ഇപ്പൊ പ്രാണികളെ കൊന്ന് മാംസം തിന്നാതിരിക്കുക എന്ന് പറയുന്ന ഒരു, അത് നമ്മൾ ജീവകാരുണ്യത്തിന്റെ ഭാഗമായി എടുക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കൃത്രിമമായി മാംസം ഉണ്ടാക്കുക. ലോകം അങ്ങോട്ടാ ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുക. അല്ല അത് വേറെ, അതിനെ കുറിച്ച് അറിയത്തില്ലല്ലോ. എസെൻസ് കൊണ്ടുള്ള കൃത്രിമ മാംസം ഉണ്ടാകും, അത് ഹിംസയില്ലാതെ ഉണ്ടാക്കുന്നു എന്ന് തൽക്കാലം മനസ്സിലാക്കും. മനസ്സിലായി, ഹിംസയില്ലാതെ മാംസത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ആ പ്രശ്നം പരിഹരിച്ചേ ഭാവിയിലെ കാര്യം പറയാണ്. അപ്പൊ മനുഷ്യനങ്ങനെ മാംസത്തിനോടുള്ള ടേസ്റ്റും മാംസത്തിന്റെ ഗുണവും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവൻ അത് ചെയ്യുന്നു. അപ്പോൾ അവന് അത് പ്രായോഗികമായി തന്നെ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഹിംസ അവന് ഒഴിവാക്കാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ അവന് മാംസാഹാരം കഴിക്കുമ്പോൾ ഞാൻ ഹിംസിച്ചിട്ടാണ് കഴിക്കുന്നതെന്നുള്ള ഒരു തോന്നലില്ലാതെ കഴിക്കാൻ പറ്റും. അത് പറ്റും. പിന്നെ മറ്റ് സസ്യാഹാരങ്ങളുടെ കാര്യം, ഇപ്പോൾ സസ്യാഹാരങ്ങളിൽ ഹിംസയെ കുറയ്ക്കാൻ പറ്റും, തീരെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ്റെ ഈ സസ്യാഹാരങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ റോക്കറ്റിൽ ആകാശത്ത് 6 മാസം 7 മാസം ഒക്കെ ജീവിക്കുന്നവർ കഴിക്കുന്ന ആഹാരം എന്ന് വെച്ചാൽ അവർ മണ്ണിൽ കൃഷി ചെയ്ത് പ്രാണികളെ കൊന്നിട്ടുള്ള ആഹാരം കഴിക്കുന്നു. മനസ്സിലായി? അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് വേർതിരിച്ചെടുത്ത് അതിനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത് ഈ സസ്യാഹാരത്തിൻ്റെയും മാംസാഹാരത്തിൻ്റെയും ഒക്കെ അടുത്തൊരു സ്റ്റെപ്പാണ്. അപ്പോൾ ഭാവിയിൽ മനുഷ്യരുടെ എണ്ണം കൂടുകയും ഭൂമിയിലെ വിഭവങ്ങൾ അതിനനുസരിച്ച് കൂടത്തില്ല. വിഭവങ്ങൾ കുറയുകയും ചെയ്യുമ്പം കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ, ഇന്നത്തെ പോലെയല്ല. ഈ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സിംഹം ഒരു മാനിനെ വേട്ടയാടി കഴിഞ്ഞാൽ അത് കുറേ കടിച്ചു കയറി തിന്നു, അതിൻ്റെ വയറ് നിറയുമ്പോൾ കളഞ്ഞിട്ട് പോകും. അത് ഫുഡ് വേസ്റ്റിനെ കുറിച്ചൊന്നും അതിന് ചിന്തയില്ല, ഒരുപാടങ്ങനെ വേസ്റ്റാക്കും. പിന്നെ വേറെ ചില പ്രാണികളൊന്നും തിന്നു, അതും വേസ്റ്റാക്കും. പിന്നെ ഹയാന കഴുതപ്പുലി ഒന്നും തിന്നു, അഴുകി കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പോവും, കുറേ വേസ്റ്റാകും, അവിടെ നിന്ന് നശിച്ചു പോവും. മനുഷ്യനെന്ന് പറയുന്നത് ഇപ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഫുഡ് വേസ്റ്റ് അതില്ലാതെ എങ്ങനെ കഴിക്കാൻ പറ്റും? അതായത് മില്യൺസ് ടൺ കണക്കിന് ഭക്ഷണം വേസ്റ്റാവുകയാണ്. ഇപ്പം മനുഷ്യൻ ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ ജനപ്പെരുപ്പത്തിനനുസരിച്ച് ഭക്ഷണം വേസ്റ്റാക്കാൻ ഒക്കത്തില്ല. അപ്പോൾ വേസ്റ്റ് കുറയ്ക്കുക, പിന്നെ എന്താണ് ഉത്പാദനം അതിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ ഉത്പാദനത്തിൽ നിന്ന് കൂടുതൽ മനുഷ്യന് പോഷകാഹാരം കിട്ടുക, ഈ രീതിയിൽ മനുഷ്യൻ ഇതിനൊക്കെ സംവിധാനങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അങ്ങനെ വരുമ്പോൾ അവനെന്താണ് ഈ ഹിംസ എന്ന് പറയുന്നത് അത് കുറഞ്ഞു വരും. മനുഷ്യൻ്റെ ഇടയിൽ ഇല്ലാതാകുകയല്ല, അത് കുറഞ്ഞു വരും. പഴയ അവൻ വേട്ടയാടി ജീവിച്ചപ്പോൾ അവനൊരു വലിയ മൃഗത്തൊന്നും ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി കളയാ ചെയ്യുന്നത്, സൂക്ഷിച്ച് വയ്ക്കാവുന്ന റെഫ്രിജറേറ്ററൊന്നുമില്ല. ഇന്നങ്ങനെയല്ലല്ലോ, ഇന്ന് റെഫ്രിജറേറ്റർ വെച്ച് കഴിക്കും, വേസ്റ്റാക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ സംവിധാനങ്ങളെല്ലാം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കൃഷി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവിടെ ഹിംസ നടക്കുന്നില്ലേ, അപ്പം ഞാൻ അഹിംസയല്ലേ ചെയ്യുന്നതെന്ന് ചിന്തിച്ചാൽ അത് അഹിംസയോടുള്ള എങ്ങനെയുള്ള സമീപനമാണ്? അങ്ങനെ അത് ഒരു അതിവൈകാരികതയാണ്. ഈ അതിവൈകാരികതയാണ് നമ്മൾ സാറിന് പറയുന്നത് തീവ്രവാദം. തീവ്രവാദം അതാണ് എവിടെയും ഏതിലും നമ്മുടെ തീവ്രവാദം എന്ന് പറയുന്നത് ഈ അതിവൈകാരികതയാണ്. മതത്തിന്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ഇപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളോട് ആക്രോശിക്കണം, അട്ടഹസിക്കണമെന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അതിവൈകാരികത. ആ അതിവൈകാരികത എന്താണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന തീവ്രവാദമാണ്. നമ്മൾ വിചാരിക്കുന്നത് അതെന്തോ വലിയ കഴിവാണ്, കേമമാണെന്ന്. അങ്ങനെയല്ല, സമൂഹം അങ്ങനെയല്ല വിലയിരുത്തുന്നത്. നിങ്ങൾ ഉള്ളിലിന്റെ ഉള്ളിൽ നിങ്ങളൊരു തീവ്രവാദിയാണ്. ആ തീവ്രവാദ നിലപാടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അനുകമ്പയുള്ളവനാകാൻ പറ്റത്തില്ല. അനുകമ്പയെക്കുറിച്ച് മനോഹരമായി പാടാനേ പറ്റും ഒരു തീവ്രവാദിക്ക് ഒരിക്കലും. അപ്പോൾ അഹിംസയെ സംബന്ധിച്ച് നിങ്ങൾ തീവ്രവാദപരമായ നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ, അതിവൈകാരികമായ നിലപാടെടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും അഹിംസ എന്താണെന്ന് മനസ്സിലാകും. അഹിംസ മീൻസ് ജീവകാരുണ്യം. ജീവകാരുണ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെന്ന് ഞാൻ അർത്ഥമുള്ളൂ. അത്രേ ഉള്ളൂ. അത് അത്തരം തീവ്രവാദപരമായ നിലപാടുകളെന്ന് പറയുമ്പോൾ അത് അത് വൈകാരികമായ നിലപാട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചിന്തിക്കണം? എന്ത് ചിന്തിക്കണം? ഈ ചോദിക്കുന്ന ചോദ്യത്തിനും ഒരർത്ഥമുണ്ട്. നിങ്ങൾ ഒരു കിലോ സസ്യാഹാരം ഉണ്ടാക്കുമ്പോൾ എത്രമാത്രം പ്രാണികളെ കൊല്ലുന്നു? ചോദ്യം ശരിയാണ് അല്ലേ? അപ്പോൾ അത് എന്താണ്? അത് വളരെ വൈകാരികമായൊരു നിലപാടാണ്. ഇതിന് പരിഹാരം എന്താണ്? പ്രായോഗികമായി ചിന്തിക്കണമുണ്ട്. പ്രായോഗികമായി എങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകമ്പയെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കണം. അപ്പോൾ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ എന്താണ്? നിങ്ങളുടെ അടിസ്ഥാനപരമായ ആശയം അനുകമ്പയാണെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എത്രമാത്രം സാധ്യമാകും അത്രയും. അതാണ് അതിൻ്റെ പ്രായോഗികത. അല്ലെങ്കിൽ ഈ അനുകമ്പ എന്ന് പറയുന്ന ഒരു ഒട്ടോപ്യൻ ആശയമായിരിക്കും. അത് ഏതാശയത്തെ സംബന്ധിച്ചും അങ്ങനെ പറ്റും. എത്രമാത്രം സാധ്യമാകുമോ അത്രയും. അത് മാത്രമേ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയത്? യു എൻ. പക്ഷെ അവരിപ്പോൾ ലോകത്ത് എല്ലായിടത്തും സമാധാനം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? രാഷ്ട്രീയ സാഹചര്യങ്ങൾ, വംശീയമായ വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട് ലോകത്ത്. അപ്പോൾ അവരെ കൊണ്ട് സാധ്യമായതെന്തോ അതേ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഘടന ഉണ്ടായി ലോകം മുഴുവൻ സമാധാനം നടക്കില്ല. പക്ഷെ അതുണ്ടാക്കിയത് ഒരു നല്ല ലക്ഷ്യത്തെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഘടന ഉള്ളതുകൊണ്ട് എത്രയോ സംഘർഷങ്ങൾ ഒഴിവായി പോകും. അതുകൂടെ നമ്മൾ കണക്കിലെടുക്കണം. ഒഴിവാകാത്തതിന് മാത്രം നമ്മൾ കാണരുത്. അപ്പോൾ നമ്മൾ അഹിംസയുടെ മാർഗത്തിൽ അല്ലെങ്കിൽ ജീവകാരുണ്യം അനുകമ്പ എന്ന് പറയുന്ന ഒരാശയത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹിംസ എത്രമാത്രം ഒഴിവാകുന്നു എന്നുകൂടെ ചിന്തിക്കണം. പിന്നെ ശേഷിക്കുന്ന ഇതിൽ ഉള്ള ഹിംസയെ നമ്മൾ പെരുപ്പിച്ച് കാണരുത്. നമ്മളൊരുപാട് ഹിംസയെ ഒഴിവാക്കുന്നു. ഒരുപാട് ഭാഗത്ത് നമ്മൾ ജീവിതത്തിൽ അനുകമ്പയെ നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അനുകമ്പ എന്ന് പറയുന്നത് നമ്മൾ സന്യാസം പോലെ ആകരുത്. എന്താണ്? ഒരാൾ സന്യാസി ആയിട്ട് പിന്നെ അയാൾ ശ്രമിക്കുന്നത് എന്തിനാണ്? സന്യാസത്തെ തോൽപ്പിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. സന്യാസത്തെ പരാജയപ്പെടുത്തുക. അയാൾ ആദ്യം സന്യാസിയാവുന്നു, പിന്നെ എന്തിനാണ് ശ്രമിക്കുന്നത്? സന്യാസത്തെ പരാജയപ്പെടുക, ഇത്തരം തീവ്രവാദങ്ങളും അതും ഇതുമൊക്കെ കൊണ്ടുനടന്നു. അതൊക്കെ സന്യാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. എന്നാൽ പരാജയപ്പെടുത്താൻ അയാൾ തിരിച്ചറിയുന്നില്ല. അതുപോലെ നിങ്ങൾ അനുകമ്പ എന്ന് പറയുന്ന ഒരു ആശയത്തെ ജീവിതത്തെ സ്വീകരിക്കുകയും പിന്നീട് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി എന്താണ് ബൗദ്ധികമായി ശ്രമിക്കുകയും ചെയ്യരുത്. അതിനെ വിജയിപ്പിച്ചെടുക്കാൻ ഏത് വഴിക്കുണ്ടെന്നോ ഏത് കാര്യം മനസ്സിലായോ? അപ്പോൾ അത് വിജയിപ്പിക്കുന്ന വഴികളെ കുറിച്ച് ചിന്തിക്കണം. അതിനകത്ത് പോരായ്മയില്ലെന്നല്ല, അത് പറഞ്ഞല്ലോ. പൂർണ്ണത എന്ന് പറയുന്ന ഒരാശയത്തിനും ഇല്ല ലോകത്ത്. ഒരാശയത്തിനും എന്തില്ല? പൂർണ്ണതയില്ല. എല്ലാം അതിൻ്റെ പ്രായോഗികമായ തലത്തിൽ വരുമ്പം പലയിടത്തും തട്ടിയും മുട്ടിയൊക്കെ വീഴും, വീണേ മുമ്പോട്ട് പോകാൻ പറ്റും. ഈ മനുഷ്യ സമൂഹം എന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി, ഇന്ന് വരെയുള്ള പുരോഗതി എന്ന് പറയുന്നത് രേഖീയമായിട്ടല്ല. എന്നുവെച്ചാൽ ഒരു നേർവരയിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയതല്ല. ഇന്ന് വരെ വന്നു. ഇന്ന് വരെ വന്ന് എങ്ങനെയാണ്? ഒരു ചെറിയ കുഞ്ഞ് നടക്കാൻ പഠിക്കും പോലെയാണ്. കുറച്ച് മുമ്പോട്ട് പോവും, പിറകിലോട്ട് പോവും, വീണ്ടും മുമ്പോട്ട് പോവും, വീണ്ടും പിറകിലോട്ട് പോവും. അങ്ങനെ അങ്ങനെ പിറകിലോട്ടും മുമ്പോട്ടും പിറകിലോട്ടും മുമ്പോട്ടും സഞ്ചരിച്ചാണ് മനുഷ്യ സമൂഹം ഇത്ര വരെ എത്തിച്ചേർന്നത്. അതിൽ ഇന്ന് വരെ ഉണ്ടായിരുന്നതിൽ നിന്നും ഏറ്റവും മെച്ചപ്പെട്ട സമൂഹമാണ് ഇന്നുള്ളത്. ഇന്ന് വരെ ഏത് സമൂഹമാണോ ഉണ്ടായിരുന്നത് അത് നമ്മൾ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഈ പറയുന്ന എന്താണ് അനുകമ്പ എന്ന തുടങ്ങിയ വിഷയങ്ങളിലും മനുഷ്യ സമൂഹത്തിന് പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമ്മൾ തിരിഞ്ഞു വന്നിട്ട് നമ്മുടെ വീഴ്ചകൾ മാത്രം നോക്കിയാലോ? വീഴ്ചകൾ നോക്കിയാൽ നോക്കിയാൽ അത് വളരെ വലുതാണ് വീഴ്ചകൾ. അതിന് ഒരുപാട് പെരുപ്പിച്ച് കാണാൻ പറ്റും. എന്തുമാത്രം ഹിംസ നടന്നു തൊട്ട് പിന്നല്ലേ രണ്ടാം ലോകമായുദ്ധത്തിൽ എത്ര മരിച്ചു, ഒന്നാം ലോകമായുദ്ധത്തിൽ എത്ര മരിച്ചു, അതിനു മുമ്പ് എത്രയോ പടയോട്ടങ്ങൾ നടന്നു. ആരല്ല ആരല്ല, എത്ര ക്രൂരന്മാരായ രാജാക്കന്മാർ, എത്ര പേരൊക്കെ ഒന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാലോ പൂർണ്ണമായും ഹിംസയാണ്. പക്ഷെ അത് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ഇടയ്ക്ക് ഒരു വർദ്ധമാന മഹാവീരമുണ്ടായി, ഒരു ബുദ്ധനുണ്ടായി അല്ലേ, പിന്നെ ക്രിസ്തു ഉണ്ടായി. അവരൊക്കെ എന്ത് ചെയ്തു, അനുകമ്പയെക്കുറിച്ച് പറഞ്ഞു, തിന്നപ്പോലെ നിന്റെ അയൽക്കാരനോട് ക്ഷമിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുക, ക്ഷമിക്കുക, ഇങ്ങനെയുള്ള ആശയങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ ഇതും എൻ്റെ ഇടയ്ക്ക് നടന്നു. അപ്പോൾ ഇതും മനുഷ്യൻ്റെ ഈ മുന്നോട്ടുള്ള പുരോഗതിക്ക് സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ സമൂഹത്തിൽ അനുകമ്പയ്ക്കൊരു സ്ഥാനമുള്ളത്. അവിടെ നമ്മൾ നിന്നുകൊണ്ട് എന്താണ് അത് എങ്ങനെ സാധ്യമാകും എന്ന് ചിന്തിച്ചാൽ നമ്മൾ തന്നെ അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്, ഇതിനെ എത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, വീഴ്ചകളൊക്കെ സംഭവിച്ചാലും അതാണ്, അതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ പ്രായോഗിക സൈഡ് എന്ന് പറയുന്നത്. അപ്പം ഈ മൂന്ന് തരത്തിലും നമ്മൾ എല്ലാ കാര്യങ്ങളെയും കാണും. കുറഞ്ഞതാണ് ഈ മൂന്ന് ഭാഗം എന്ന് പറയുന്നത്. ഇതിനപ്പുറം ഒരുപാട് ഓരോ വിഷയങ്ങൾക്കും ഏതെല്ലാം തലത്തിലാ മനുഷ്യരെന്ന് ചർച്ച ചെയ്യുന്നു ഓരോ വിഷയങ്ങളെയും. ഇപ്പോ ഒരു ദൈവവിശ്വാസി അനുകമ്പയുള്ളവനായിരിക്കാം, അങ്ങനെ അല്ലാതെയാകാം. മനസ്സിലാവും, ഈ ലോകത്ത് ഹിംസ, വളരെയധികം ഹിംസ നടത്തിയത് ദൈവത്തിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. വളരെയധികം ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ടുണ്ട്. ദൈവവിശ്വാസികൾ തന്നെയായിരുന്നു, ഹിറ്റ്ലർ ഒരു ദൈവവിശ്വാസിയായിരുന്നു. പക്ഷേ അയാൾ എത്ര ക്രൂരമായിട്ടാണ് കൊന്നത്, ഹിറ്റ്ലറുടെ പേരെപ്പോഴും പറയുന്ന അയാൾ ക്രൂരമായിട്ടാണ് കൊന്നത്. മറ്റേ നേർക്ക് നേരെ ഏറ്റുമുട്ടി വാളുകൊണ്ടൊക്കെയാണ് പണ്ട് ആൾക്കാർ വെട്ടിക്കൊന്നത്. അപ്പോൾ കൊല്ലുന്നതിന് വേണ്ടി പുതിയ പുതിയ ആധുനികമായ അന്നത്തെ കാലത്ത് ഉപായങ്ങൾ കണ്ടുപിടിക്കുക, അതിന് മനുഷ്യനെ നിർദ്ദയം കൊല്ലുക. അപ്പോൾ ദൈവവിശ്വാസമുള്ള ആളായിരുന്നു. അപ്പോൾ ഈ കൊല്ലുന്ന കൊല്ലാൻ പോയവർ മുഴുവൻ ക്രിസ്തീയ മതവിശ്വാസികളായിരുന്നു, യഹൂദ വിശ്വാസികളെ കൊന്നത്. അപ്പോൾ ദൈവവിശ്വാസം കൊണ്ട് ഒരാൾക്ക് അനുകമ്പ വരുമോ എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസികൾക്ക് അനുകമ്പ ഉണ്ടാവാം, പക്ഷെ അത് ഒരിക്കലും അനുകമ്പയെ ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിൽ അനുകമ്പ ഉണ്ടാവും, അതും പറയാൻ പറ്റില്ല. ആണല്ലോ, പലപ്പോഴും അങ്ങനെയാണ്. ഏതിലുമുണ്ട് അതിവൈകാരികത, അത് അത് അതിവൈകാരികമായ കൊണ്ടാണ് ദൈവത്തിന്റെ പേരിൽ കൊല്ലുന്നത്. ദൈവത്തിന്റെ പേരിൽ കൊല്ലുന്നത് അത് അതിവൈകാരികമായതുകൊണ്ടാണ്. അതായത് ദൈവവിശ്വാസത്തിന്റെ പേരിലല്ലേ ഒരാൾ ദേഹത്ത് ബോംബ് വെച്ച് കെട്ടി പകു സ്ഥലത്ത് നിന്ന് പൊട്ടിത്തെറിക്കുന്നു. അത് ദൈവവിശ്വാസത്തിന്റെ പേരിലാണ്. അപ്പൊ വിശ്വാസം ഹിംസ ഉണ്ടാക്കുമെന്ന് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. വിശ്വാസം തന്നെ ചിലപ്പോ ഹിംസയ്ക്ക് കാരണമായിത്തീരും. ഇവിടെ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ ദൈവം തന്നെ പഠിപ്പിക്കുകയല്ലേ കൊല്ലാൻ. അപ്പൊ ദൈവത്തിന്റെ വിശ്വാസം കൊണ്ടൊരാൾ എന്താണ് കൊല്ലുകയല്ല, ദൈവം പഠിപ്പിക്കുകയാണ്, നീ കൊല്ലട. അപ്പൊ കൊല്ലട എന്ന് ദൈവം പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അത് ചോദിക്കാനുണ്ടോ? എന്റെ തൊഴിൽ കൊലയാണ്, അതുകൊണ്ട് നീയും കൊല്ല്, ഞാനുണ്ട് നിന്റെ പിന്നെ, ധൈര്യം കൊടുക്കുകയാണ്. അത് ഇതാണ്. ഇപ്പോ ക്ലാസ്സിലെ 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടിക്ക് ഒരു വിഭ്രാന്തി, പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ പറയണം, ഇപ്പോൾ ഞാനും കൂടെ വരാം. എന്നിട്ട് അമ്മ പോയി അവനെ ക്ലാസ് കയറ്റി എഴുതിയിട്ട് പുറത്തിരിക്കുകയാണ്. ഞാനിവിടെ ഉണ്ട്, നീ ധൈര്യമായിട്ട് പരീക്ഷ എഴുതെന്ന് പറഞ്ഞ് അവന് ധൈര്യം കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ പുറത്തിരിക്കുന്നു. അപ്പം അമ്മ പുറത്തിരിക്കുന്നു എന്നുള്ള ധൈര്യത്തിൽ അവൻ എന്ത് ചെയ്യുന്നു, പരീക്ഷ എഴുതുന്നു, നല്ലവണ്ണം എഴുതുന്നു. അതുപോലെ ദൈവങ്ങൾ എന്ത് ചെയ്യുന്നു, നീ കൊല്ലടാ ഞാൻ നിന്റെ പിറകിലുണ്ട് ധൈര്യമായിട്ട് കൊന്നോ എന്ന് പറയുമ്പോൾ അവിടെ ഇതേ മനഃശാസ്ത്രം തന്നെയാണ്. അവിടെ എന്താണ്, അവന് ജീവിതത്തിൽ ഉയർത്തി കൊണ്ടുവരാൻ പരീക്ഷ എഴുതി പാസ്സാകാൻ അമ്മ പറയുന്നു. ദൈവം എന്താ പറയുന്നത്? ദൈവം പറയുന്നു കൊല്ലട ഞാൻ നിന്റെ പിന്നിലുണ്ട്. ഇപ്പൊ കൊലയ്ക്ക് ദൈവം പ്രോത്സാഹിപ്പിക്കുന്നു, അതുകൊണ്ട് അങ്ങനെയുണ്ട്. കാരണം ഓരോ സാഹചര്യങ്ങളും മനുഷ്യന് കൊല്ലണം, കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ദൈവങ്ങളെ സൃഷ്ടിക്കുകയും അവരുടെ പേരിൽ കൊലയെ ന്യായീകരിക്കുകയും ചെയ്യും. ഈ ദൈവങ്ങളൊക്കെ മനുഷ്യന്റെ സൃഷ്ടിയാണല്ലോ, ശരിക്കൊരു ദൈവമൊന്നുമല്ല. ശരിക്കുള്ള ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ അത് ദൈവമാണ്, അതിനൊക്കെ ദൈവമെന്ന് പറയാം. മനുഷ്യന്റെ മനസ്സിൽ ശാന്തി സമാധാനം ഉണ്ടെങ്കിൽ ദൈവമെന്ന് പറയാം. മനുഷ്യന്റെ മനസ്സിൽ അക്രമവാസനയുണ്ടെങ്കിൽ അതിന് ചെകുത്താനെന്ന് പറയാം. ഇതൊക്കെ തന്നെ ദൈവവും. നിങ്ങളുടെ മനസ്സിൽ അനുകമ്പയുണ്ടെങ്കിൽ അതാണെന്ത്? ദൈവം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം അനുസരിച്ചാണെങ്കിൽ അനുകമ്പയുണ്ടെങ്കിൽ അത് തന്നെ ദൈവം. അത് തന്നെയാണ് ദൈവം. ഗുരു പറയുന്നത് എന്താണ്? നീ എല്ലാ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിച്ചാലും എല്ലാം എല്ലാം ദൈവം തന്നെ. എല്ലാം ദൈവം തന്നെ. സൃഷ്ടി ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയും കൂടുതൽ എന്ത് പറയാൻ? ദൈവത്തെ കുറിച്ച് പറയുമ്പോ ഇതാ പറയുന്നത്. എന്താണോ ഈ സൃഷ്ടിജാലം തന്നെ ദൈവം, ഇത് കൂടുതൽ എന്താ ദൈവത്തെ കുറിച്ച് പറയും? കാളിനാടകത്തിൽ ശാന്തി ഒന്നുമില്ല. അതെന്നോടൊരിക്കെ നമ്മുടെ ശാസ്ത്ര വൈദ്യർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വൈദ്യർ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ, വേറെ എൻ്റെ യാതൊരു തരത്തിലുള്ള പ്രമാണമില്ല കേട്ടോ. വൈദ്യർ പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു. കാരണം വൈദ്യർ ഇവർക്കൊക്കെ അറിയാം. ഒരു എന്താണ്, സത്യസന്ധനായ മനുഷ്യനായിരുന്നു അല്ലേ, നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു, വളവും തിരുവൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. അപ്പോ ഗുരു, അത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഗുരു നടായൂരുവിനോട് പറഞ്ഞു, നടായൂർ വൈദ്യരോട് പറഞ്ഞു. നടായൂരുമായിട്ട് ഞാൻ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടത്, നടായൂർ പിന്നെ വൈദ്യരോട് പറഞ്ഞായിട്ട് ഗുരു നടായൂരിനോട് പറഞ്ഞു, ഞാൻ ശങ്കരാചാര്യരെ അനുകരിച്ച് കുറെ സ്തോത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്നും നീ വ്യാഖ്യാനിക്കരുത് എന്ന് പറഞ്ഞു. നടായൂർ ഏതെങ്കിലും സ്തോത്രകൃതി വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഒന്നും വ്യാഖ്യാനിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞു. ഇന്ന് വൈദ്യരെന്നോട് പറഞ്ഞ ഇത് ഞാൻ മുനിനാരായണ പ്രസാദിനോട് ഒരിക്കൽ ചോദിച്ചു, ഇങ്ങനെ ശാസ്ത്രവൈദ്യരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രസാദ് പറഞ്ഞ് ഞാനതിനെ കുറിച്ച് കേട്ടിട്ടില്ല, എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ വൈദ്യരിങ്ങനെ പറഞ്ഞതോ എന്ന് ചോദിച്ചപ്പോ പുള്ളി മൗനം പാലിച്ച് എന്ന് വെച്ചാൽ അപ്പൊ പുള്ളിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ വൈദ്യര് പറഞ്ഞത് ശരിയായിരിക്കുമെന്നാണ് എന്റെ ഊഹം. അതിനൊരു സാധ്യതയുണ്ട്. ഗുരു അങ്ങനെ പറഞ്ഞത് ഉണ്ടിപ്പോ വിനായകാഷ്ടകം പോലുള്ള കൃതികൾ നമുക്ക് വായിക്കുമ്പോൾ പറയുന്നത് ഒരു അനുകരണമാണ്. മുമ്പ് ആരോ എഴുതി വെച്ചത് എന്റെ ഒരു അനുകരണം. ശങ്കരാചാര്യ എഴുതിയ വിനായകാഷ്ടകവും ഗുരു എഴുതിയ വിനായകാഷ്ടവും നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിന്റെ താളവും പദങ്ങളും എല്ലാം ഏകദേശം ഒരുപോലെയാണ്. അപ്പോ ആ പറഞ്ഞ ഒരു വാക്ക് എന്താണ്? ശങ്കരാചാര്യരെ അനുകരിച്ച് ഞാനും കുറച്ച് സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട്, അത് വ്യാഖ്യാനിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് വൈദ്യര് പറഞ്ഞതിന് എനിക്ക് ഞാൻ തള്ളിക്കളയുന്നില്ല. അതിന് അത് തന്നെ ഞാനും പറയുന്ന അത് തന്നെ സ്വാമി പറയുന്ന കാര്യമില്ല. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ഗുരു പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അതിലൊക്കെ ഈ പറയുന്ന ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലും കാണും ആയുധം. മനസ്സിലായി? അത് അനുകരണമാണ്. അപ്പൊ ഇതിലും ആയുധം കാണും. അപ്പൊ അത് അതിലായുധം ഉണ്ട് എന്നുള്ളത് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. ആയുധങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട്. പക്ഷെ അതെങ്ങനെ വന്നു എന്നുള്ളതിന് ഗുരു പറഞ്ഞ ഇതാണ്. അസിമ ജനനീ നവരന്ന മഞ്ചരി എഴുതി വളരെ പിൽക്കാലത്ത്. അതിനകത്ത് ആയുധങ്ങളുണ്ട്. അതിനകത്ത് ആയുധമില്ല. അത് അനുകരിച്ചെഴുതിയല്ല, ഗുരുവിന്റെ തന്നെ സ്വന്തം രചനയാണ്. അത് വളരെ പിൽക്കാലത്ത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ എഴുതിയതായതുകൊണ്ട് അത് നമുക്ക് ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. അപ്പൊ കാളിനാടകം പോലെയുള്ള കൃതികൾ, ശ്യാമളാ ദണ്ഡകം പോലെയുള്ള ദണ്ഡകങ്ങളെ അനുകരിച്ചെഴുതിയത് എന്നുള്ളത് രചനയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അപ്പൊ അതിൻ്റെ അട്ടഹാസങ്ങളും എട്ട് ദിക്കും മുഴങ്ങുന്ന അട്ടഹാസങ്ങളൊക്കെ അതിൽ വരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതൊന്നും ഗുരുവിൻ്റെ ഈ അനുകമ്പയും എന്ന് പറയുന്ന ആ സിദ്ധാന്തവുമായിട്ട് ഒന്ന് യോജിക്കുന്ന കാര്യങ്ങളാണ്. ആണ് ഞാൻ പറഞ്ഞ ഗുരുവും ഗുരുവിൻ്റെ ജീവിതത്തെ നിങ്ങൾ നിഷ്പക്ഷമായി മനസ്സിലാക്കിയ എന്താണ്, ഗുരു എപ്പോഴും മാറിക്കൊണ്ടേയിരുന്നു, നിരന്തരം മാറിക്കൊണ്ടേയിരുന്നു. സമൂഹം മാറുന്നതിനനുസരിച്ച് ഗുരുവും അതിനനുസരിച്ച് സമൂഹത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരുന്നു എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഗുരുവിനെ ശരിക്ക് എന്ന് വെച്ചാൽ ഗുരുവിന്റെ സമീപനം വെറും വൈകാരികമായിരുന്നില്ല. ഗുരുവിന്റെ സമീപനം എന്ന് പറയുന്നതിൽ ഒരു വളരെ വിപുലമായ ഒരു ബൗദ്ധികമായ ഒരംശമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രായോഗികമായ അംശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാറിയത്. അങ്ങനെ മാറിയില്ലെങ്കിൽ പ്രായോഗികമായി ഒന്നും നടക്കത്തില്ല. അതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം, പ്രായോഗികവശം. അപ്പൊ ഇതെല്ലാം നിങ്ങൾ കളഞ്ഞിട്ട് ഗുരു ഒരു എന്താണ് ഒരു തത്വചിന്തകനാണെന്ന് പറഞ്ഞാൽ ഗുരുവിൽ കേവലം ഒരു ബൗദ്ധികമായ ഒരു ഭാഗം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ എന്ന് വരും. അത് അബദ്ധമാണ് അങ്ങനെ പറയുന്നത്. പറയുന്നതിന്റെ അർത്ഥമുണ്ട്. പെർഫെക്ഷൻ എന്ന് പറയുന്ന ലോകത്തില്ലല്ലോ. പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിടത്തും ലോകത്ത് സൃഷ്ടിയിൽ അങ്ങനെ ഒരു കാര്യമില്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരിടത്തുമില്ല. ഏതെങ്കിലും ഒരു വസ്തു പെർഫെക്റ്റായ ഒരു വസ്തുവിനെ കാണിച്ചു തരിക, എന്താ ഉള്ളത്? നമ്മളുടെ ആരിലെങ്കിലും ഉണ്ടോ പെർഫെക്ഷൻ? ഈ സ്വാമി പെർഫെക്റ്റാണോ? ഞാൻ പെർഫെക്റ്റാണോ? ഒന്നിനും ഒരിടത്തും പെർഫെക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് എപ്പോഴും നവീകരണം വേണ്ടി വരുന്നത്, എപ്പോഴും നമുക്ക് കറക്ഷൻ വേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ പക്ഷേ നമുക്ക് എന്താണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഒരു സങ്കല്പത്തിലുണ്ട്, അത് നമ്മുടെ ഭാവനയാണ് പെർഫെക്ഷനെ സംബന്ധിച്ച്. അല്ലാതെ അങ്ങനെ ഒന്നും ഒരിടത്തുമില്ല. അത് എന്ന് വെച്ചാ ഉയർന്നു പോവുക, ഉയർന്നു ഉയർന്നു പോവുക. പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഉയരേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ തന്നെ അങ്ങ് പെർഫെക്റ്റ് ആണല്ലോ. ഊർധ്വമുഖം സ്വാമി പറഞ്ഞത് കറക്റ്റാണ്. ഊർധ്വമുഖം എന്ന് ഗുരു പറയും, മുകളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുക, ഉയർന്നുകൊണ്ടേയിരിക്കുക, ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്. പെർഫെക്ഷൻ എന്ന് പറയുന്ന വലിയ അബദ്ധമാണ്. എങ്ങനെ? അതങ്ങനെ പറയുന്നതിൽ കുഴപ്പമില്ല. കാരണം എന്താണ്? അത് ഒരു വൈകാരിക സമീപനം, അതൊരു സ്തുതിയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള്, നമ്മൾ ബഹുമാനിക്കുന്ന ആള്, ആളിനെ കുറിച്ച് കുറച്ച് അതിശയോക്തിയോടുകൂടി പറയുന്നത് നമ്മുടെ വൈകാരിക സംതൃപ്തിയാണ്. അത് നമ്മുടെ തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി പറയുന്നതാണ്. എന്താണ്? അത് സ്തുതിപരമാണ്, അത് പറയുന്നവരുടെ സന്തോഷത്തിന് പറയുന്നതാണ്. അപ്പൊ അത് എന്താണ്, നമ്മൾ വാച്യാർത്ഥത്തിൽ എടുക്കരുത്. വാച്യാർത്ഥമല്ല സന്യാസികൾ ഇല്ല ഇങ്ങനെ എന്ന് പറയുന്നത്. ലോകത്ത് വേറെ ഒരു സന്യാസിയല്ലേ? ഒരേ ഒരു സന്യാസി ലോകത്തുണ്ടായിട്ടുള്ളൂ. അങ്ങനെ എടുക്കുകയാണോ? വേണ്ട. അല്ല, അത് സ്തുതിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ എന്തിനു സ്തുതിക്കുന്നു? നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ സ്തുതിക്കുന്നതാണ്. അത് തെറ്റു പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതൊരു വൈകാരികമായ, പറഞ്ഞല്ലേ, വൈകാരികമായ സമീപനമാണ്. അങ്ങനെയാകാം, പക്ഷെ അതിൽ മാത്രം ഒതുങ്ങാൻ പറ്റത്തില്ല. ഗുരു തന്നെ സ്വയം പറയുന്നുണ്ട്, താൻ ചെയ്ത പല കാര്യങ്ങളും എന്താണ്, ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഉദ്ദേശിച്ചതുപോലെ ഫലവത്തായില്ല എന്ന് ഗുരു തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അതെ, താൻ തന്നെ ഉണ്ടാക്കിയ സംഘടനയെ ഗുരു തന്നെ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. വ്യക്തമല്ലേ? അവിടെയൊക്കെ അത് വളരെ വ്യക്തമാണ്. പിന്നെ അതിനെ വീണ്ടും തലോടി. പല പല പല ഗുരുവിന്റെ ചുറ്റുപാടും ഒരുപാട് അനിഷ്ടങ്ങൾ സംഭവിച്ചു. അങ്ങനെ എത്രയോ കാര്യം. നമ്മള് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായും നിഷ്പക്ഷമായും വിലയിരുത്തണം, മനസ്സിലായോ? അപ്പൊ നമ്മള് സമീപിക്കുന്ന വിഷയങ്ങളോട് നമ്മൾ പുലർത്തേണ്ട ഒരു സത്യസന്ധതയുണ്ട്. ആ സത്യസന്ധത കളഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അധികാരം നിലനിൽക്കത്തില്ല. ഇല്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. ആ വ്യക്തികളുടെ ഉദ്ദേശ്യഫലം ഉണ്ടാകത്തില്ല. അല്ലേ, വ്യക്തികളുടെ ഉദ്ദേശ്യഫലം ഉണ്ടാകത്തില്ല. പിന്നെ എന്താണ്, ഗുരുവിന്റെ സന്യാസ സംഘത്തിൽ ആ സന്യാസിമാരുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സന്യാസ സംഘത്തിന്റെ നേതൃത്വം കുമാരനാശാനിലായിരുന്നെങ്കിലോ? എന്തായിരുന്നു സ്ഥിതി? ഇനി സന്യാസ സംഘം എവിടെ നിന്നാണ്? എന്തേ, അത്രയും സംഘടനാശേഷിയുള്ള ഒരാൾ. പക്ഷെ ഒരു സന്ദർഭത്തിൽ ഇന്നിപ്പോൾ എന്ത് ചെയ്ത്? കുമാരനാശാനൊരു യു ടേൺ അടിച്ചു, ആ സന്യാസ മാർഗത്തിൽ നിന്ന് മാറിപ്പോയി. പക്ഷെ വളരെ കാലം അതിൽ നിന്നയാളാണ്, ഒരുമിച്ച് നിന്നയാളാണ്. ഒരു സമയം പുള്ളി വിചാരിച്ച് ഇനി ഇത് വേണ്ട, പുള്ളി മാറിപ്പോയി. പക്ഷെ മാറാതിരുന്നെങ്കിലോ? വെറുതെ നമ്മൾ സങ്കല്പിച്ചാൽ. അപ്പൊ അതൊക്കെ ഉണ്ട്. അത് അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് എല്ലാവരുടെയും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ, എല്ലാവരുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. അതിനെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണണം, അതിവൈകാരികതയെ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു പോകും. ഓക്കേ.